ഈ ഉരുവിട്ടിടുക എന്ന് പറയുന്നതിനെ കുറിച്ച് അത് മനസ്സിലാക്കണം. സാറിന് ഉരുവിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വേദവും മറ്റും മന്ത്രങ്ങളെല്ലാം സാറിന് ഉരുവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉരുവിടുക ശീലമായി കഴിഞ്ഞാൽ അതൊരു താളത്തിൽ ഇങ്ങനെ ഉരുവിടുക, അത് പരമാവധി സംഭവിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും ഉരുവിട്ട് കഴിഞ്ഞാൽ, നിരന്തരം ഉരുവിട്ട ഒരു മന്ത്രമോ എന്തെങ്കിലും ഏടാകൂടങ്ങളൊക്കെ നിങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന, അങ്ങേറ്റം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിനൊരു ലയം വരും. അത് സംഭവിക്കും. മനസ്സിന് ലയം വരാന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ എല്ലാ മനസ്സിനും അത് വരത്തില്ല. മനസ്സ് അങ്ങനെ തുടർച്ചയായിട്ടൊരു മന്ത്രം ഉരുവിടാനൊന്നും എല്ലാ മനസ്സിനും പറ്റത്തില്ല. അപ്പൊ മനസ്സ് അങ്ങനെ ലയം വരുന്ന ഒരു മനസ്സാണെങ്കിൽ ഇങ്ങനെ കയറി പിന്നെന്താണ് അതിലോട്ട് ആകർഷിക്കുന്ന മനസ്സാണെങ്കിൽ, മന്ത്രം എന്ന് പറയുന്ന മനസ്സിനെ ആകർഷിക്കുമെങ്കിൽ മാത്രമേ ആ മനസ്സിന് അതുകൊണ്ട് ലയം വരത്തുള്ളൂ. അല്ലെങ്കിൽ ആണ് ഹിപ്നോട്ടിസത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, സജഷൻസ് കൊടുക്കും. അപ്പൊ അത് സ്വീകരിക്കുന്ന മനസ്സാണെങ്കിൽ ആ അവനൊരു ട്രാൻസിലേക്ക് പോകും, എന്നുവെച്ചൊരു അതീത ബോധ അവസ്ഥയിലേക്ക് പോകും. ബോധമില്ലാത്ത അവസ്ഥയല്ല. അപ്പൊ അത് ഇയാൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, സജഷൻസ് എന്ന നിർദ്ദേശങ്ങൾ ഇയാളിങ്ങനെ അതിനെ പൂർണമായി ഉൾക്കൊണ്ട് അതിനോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഉത്തേജനങ്ങൾ ഉണ്ടാകുകയും അതനുസരിച്ച് ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങളിൽ മാറ്റം വരുമ്പോഴാണ് മനസ്സ് അതിനനുസരിച്ച് മാറുന്നത്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മളുടെ മന്ത്രോച്ചാരണം, ശരീര ചലനങ്ങൾ, അപ്പോൾ ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ ധാരാളം വരുന്നു, തുള്ളുന്ന സ്ത്രീകളുണ്ട്. അവരിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ തുടങ്ങും. ആദ്യം ചണ്ടയടി കേട്ടിട്ടാണ്, പിന്നെ തുള്ളും, പിന്നെ ഇറതമിക്കായിട്ട് ഇങ്ങനെ ചലനം വരുമ്പോൾ അവർക്കിതേ മനസ്സിന് ലയം ഉണ്ടാകും. പിന്നെ അവരീ ചുറ്റുപാടുകളിൽ നിന്ന് അവരുടെ മനസ്സ് വിട്ടുപോകും, മനസ്സൊരു അതീത ബോധാവസ്ഥയിലേക്ക് പോകും. ഇപ്പോഴത്തെ ഈ ബോധമല്ല, അത് മനസ്സിന്റെ ഒരുതരം ലയമാണ്. പിന്നെ അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അവരത് പിന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ തുണി അഴിഞ്ഞു പോയാൽ അവരറിയത്തില്ല, ആരെങ്കിലും അവരെ ദേഹത്ത് ഒരു വടിയെടുത്ത് അടിച്ചറിയത്തില്ല, ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രെയിനിന്റെ ആ ഫങ്ഷൻ നിൽക്കും, അവിടുത്തെ കെമിക്കലൊക്കെ തീരുന്നതായിരിക്കും. എന്തായാലും ഇത് ബ്രെയിനിന്റെ ഉദ്ദീപനങ്ങളാണെന്നുള്ളത് പരീക്ഷണങ്ങളിൽ തെളിയിച്ചിട്ടുള്ള കാര്യം ന്യൂറോ സയൻസിൽ. അത് ശബ്ദങ്ങൾക്ക് അതിന് കഴിവുണ്ട്, ചലനങ്ങൾക്ക് കഴിവുണ്ട്. ഇതാണ് ഈ സൂഫികളൊക്കെ, മുസ്ലിം അവരൊക്കെ സംഘനൃത്തം, സംഘനൃത്തമായിട്ട് നൃത്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ കാണാം. അവരിങ്ങനെ നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് പിന്നെ അവർക്ക് പരിസരബോധം പൂർണ്ണമായും വിടുകയാണ്. പക്ഷെ അവർ ആ നൃത്തത്തിന്റെ ചുവടുകളൊന്നും തെറ്റിക്കത്തുമില്ല, ഋതമിക്കായിരിക്കും. അപ്പൊ ശരീരത്തിന്റെ അങ്ങനെയുള്ള ചലനങ്ങൾക്കും ഈ ശബ്ദത്തിനുമൊക്കെ ഈ ബ്രെയിനിനെ ഉദ്ദീപിപ്പിക്കാനും അതനുസരിച്ച് മനസ്സിനെ, മനസ്സിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനും കഴിയും. അപ്പൊ മന്ത്രം ജപിക്കുമ്പോഴൊക്കെ ഇതാ സംഭവിക്കുന്നു, ഇതി കവിഞ്ഞൊന്നും സംഭവിക്കുന്നില്ല. അവിടുത്തെ രാസപ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നമ്മൾ ഏതോ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ പോകും, പോകാം. പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ അതിന് അനുകൂലമാണെങ്കിലേ പോകത്തുള്ളൂ. നിങ്ങളുടെ ബ്രെയിനിന്റെ ആ പ്രത്യേക ഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദീപന ശേഷി ഇല്ലെങ്കിൽ മന്ത്രം ഒന്ന് ജപിച്ചാൽ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ ജപിച്ചാ? എന്താ സത്യം പറ, ഒന്നും സംഭവിക്കില്ല. ഉണ്ടാ എന്തെങ്കിലും പറയാ, പറയണോ? ചുമ്മാ ചുമ്മാ കുറച്ച് സമയം ഇങ്ങനെ എന്താണ് അതാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രെയിനിന് അങ്ങനെ ഒരു ഉദ്ദീപന ശേഷി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാവർക്കും അത് സംഭവിക്കില്ല. നിങ്ങളുടെ ബ്രെയിനിന് അങ്ങനെ ഒരു ഉദ്ദീപന ഭാവം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതായത് ഇപ്പം നമ്മൾ കൃത്യമായി പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ഇതൊക്കെ ചെയ്യുന്നു, അപ്പോൾ അത് പലപ്പോഴും യാന്ത്രികമായി യാന്ത്രികമാകാന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, നമ്മുടെ മനസ്സിൽ അതേസമയം വേറെ ചിന്തകളും നടന്നുകൊണ്ടിരിക്കും. ആ പ്രാർത്ഥന തെറ്റിയാൽ പോലും നമ്മളറിയത്തില്ല. അവിടെയൊന്നും ബ്രെയിനിൽ ഉദ്ദീപനവും സംഭവിക്കില്ല. അതൊരു നമ്മളെന്താണ് ഒരാചാരം, ആചാരമായി ചെല്ലുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കും. പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കൂ, മനസ്സവിടെ നിൽക്കൂ, അങ്ങനെ നിൽക്കില്ല. ഫോഴ്സിബിളായി പ്രത്യേകിച്ചും ചെയ്യുമ്പം നമുക്കിത് ചെയ്തേ തീരൂ എന്നൊരു ഫോഴ്സ് നമ്മളിലുണ്ടെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കത്തില്ല. അപ്പോൾ ഒരു ആചാരമായി മാറും. ആചാരങ്ങളുടെ ഒരു സ്വഭാവം അതാണ്. അല്ല ചിലപ്പോൾ എന്താണ് നമ്മുടെ ബ്രെയിനെ ഉദ്ദീപിപ്പിക്കുന്നതിന്, ഞാനിപ്പോൾ എന്താണ് നമുക്ക് ഒരു മന്ത്രം ചൊല്ലണമെന്നില്ല അല്ലേ. ഒരാൾ വളരെ അസഹ്യമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് നമ്മുടെ മുമ്പിൽ വേദന കൊണ്ട് നിലവിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ആക്രമിക്കപ്പെട്ടു, അപ്പം നമ്മൾക്ക് സങ്കടം വരുന്നത് കാണുമ്പോൾ ആ കാഴ്ചയും ആ ശബ്ദവും എല്ലാം നമ്മുടെ ബ്രെയിനിനെ ഉദ്ദീപിപ്പിക്കും. അപ്പം നമ്മുടെ മനസ്സെന്ത് ചെയ്യും, അതിനോട് പ്രതികരിക്കും. ചിലർക്ക് രക്തം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞ് തറയി വീഴുകയാണ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ബ്രെയിനിൻ്റെ ഈ ബ്രെയിനിൻ്റെ ഉദ്ദീപനങ്ങളാണ്. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന അങ്ങേയറ്റം സംഭവിക്കുന്നതും നമ്മുടെ മനസ്സിൻ്റെ ഒരു ലയമാണ്. അങ്ങനെ ഒരു മനസ്സിന് ലയം സംഭവിക്കുന്നതുകൊണ്ട് വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വ്യക്തിയിൽ എപ്പോഴും മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ തിരിച്ചറിവുകളാണ് അവന് മാറ്റം വരുത്തുന്നത്. ആ തിരിച്ചറിവുകളും അതിനെ തുടർന്ന് അവന് അവനോട് വരുന്ന ആത്മാർത്ഥ അതിനനുസരിച്ച് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ മാറ്റം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഉരുവിടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരാളുടെ ഉള്ളിൽ അനുകമ്പയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ സാധാരണ ഈ ഉരുവിടുക എന്ന് പറയുന്ന ഒരു സാധാരണ രീതി പറഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഇത് ചിന്തിച്ച് അത്തരം ഒരു വിവേകത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അല്ല വെറുതെ ഉരുവിടുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എന്താണ് എപ്പോഴും അരുളുള്ളവനാണ് ജീവി എന്ന് റൂട്ടുണ്ടെന്ന ഉള്ളിൽ അനുകമ്പ ഉണ്ടാവും. അനുകമ്പ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാത്തടത്തോളം കാലം അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ എത്രയോ പേര് ഇതെല്ലാ അസൂര ഇടുന്നുണ്ട്. ഒരു വീട്ടിൽ ഇടുക, ഈ നവാക്ഷരി ഒരു എല്ലാ അസൂര ഇടുന്നുണ്ട്. ഈ ഉരുവിടുന്നവർക്കൊക്കെ അനുകമ്പ ഉണ്ടോ? നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയാൽ മതി, ഉണ്ടോ? എന്താ ഉരുവിട്ടിട്ട് എന്താ അനുകമ്പ ഉണ്ടാവാത്ത? ഉരുവിട്ടുകൊണ്ട് ഉണ്ടാകത്തില്ല. ഉരുവിടുന്ന സമയത്ത് ചിലപ്പോൾ ആ ഉരുവിടുന്ന ആള് കുറച്ച് ഏകാഗ്രമായി ഉരുവിടാൻ പറ്റി അയാളുടെ ബ്രെയിൻ അനുകൂലമാണെങ്കിൽ ഒരു ലയം ഉണ്ടാവും. ഏത് മന്ത്രമൊക്കെ ജപിക്കുമ്പോഴും അത്രയൊക്കെ സംഭവിക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല. അങ്ങനെ ലയം ഉണ്ടാകുമ്പോൾ ചിലർക്കൊരു ആനന്ദമോ സന്തോഷമോ ശാന്തിയോ ഒക്കെ അനുഭവപ്പെടുന്നുള്ളത് തന്നെ. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ അനുകൂലമല്ലെങ്കിൽ അത് സംഭവിക്കില്ല. എല്ലാവരുടെയും ബ്രെയിനിന്റെ പ്രവർത്തനം ഒരുപോലെയല്ല. ചിലർക്ക് അത്ര ഉദ്ദീപന ശേഷി ഇല്ലാത്ത ബ്രെയിനാണെങ്കിൽ അത് സംഭവിക്കത്തില്ല. ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ അത് അത് ഓരോരുത്തർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നമ്മളൊരു സിനിമ കാണും. സിനിമയിലെ പല രംഗങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചില രംഗങ്ങൾ പത്ത് പേര് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒരേ രംഗം തന്നെ ചിലർ കാണുമ്പോൾ കരയും, ചിലർ കരയത്തില്ല. ചിലർക്കത് കാണാൻ വയ്യാതെ എഴുന്നേറ്റ് പൊക്കളയും. അത്രയും സങ്കടമാണ്, ഇമോഷണലാകും. എന്തുകൊണ്ടാണ്? ആ രംഗങ്ങൾ, ആ ശബ്ദമെല്ലാം അവന്റെ ബ്രെയിനിനെ ഉദ്ദീപിപ്പിക്കുന്നതുകൊണ്ടാണ്. ബ്രെയിനിനെ അത് ഉദ്ദീപിപ്പിച്ചില്ലെങ്കിൽ അവൻ വെറുതെ ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കും, അവനൊന്നും തോന്നത്തില്ല. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും, കാശ് കൊടുത്തിട്ട് കരയാൻ പോകുന്ന എന്തിനാ ടിക്കറ്റ് എടുത്ത് സിനിമാ തിയേറ്ററിൽ കയറിയിരുന്നു. നമ്മൾ ചിന്തിക്കാറില്ലേ, പൈസ കൊടുത്തിട്ടാണ് പോകുന്നത്, കരയുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല, എല്ലാവരും പറയുന്ന ആനന്ദം വേണം സുഖം വേണമെന്നാണ്. പക്ഷേ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറിയിരുന്നിട്ട് ഇത് കണ്ട് കരയുകയാണ്. അപ്പോൾ ഇതെന്തിനാണ് ചിന്തിക്കും? കാരണം ഇത് ഇവന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല, ഇത് ഇവന്റെ ബ്രെയിനിന്റെ പ്രവർത്തനമാണ്. ഇവന്റെ ബ്രെയിൻ ഈ ശബ്ദത്തോടും രൂപത്തോടുമുള്ള പ്രതികരണം കൊണ്ട് അവന്റെ ബ്രെയിനിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ ചിലർക്ക് ഈ മനസ്സിൽ സംഭവിക്കുന്ന ലയം ചിലർക്ക് ഇഷ്ടമാവും. ഇഷ്ടമാവുന്നവരാണ് വീണ്ടും വീണ്ടും പോയി ആ ഇഷ്ടത്തെ അനുഭവിക്കാൻ പോകുന്നത്. ലഹരി പോലെ തന്നെ, ലഹരിയിലും ഇതുതന്നെ സംഭവിക്കുന്ന, ലഹരി കഴിച്ചാലും ബ്രെയിനിന്റെ ഉദ്ദീപനങ്ങൾ സംഭവിക്കുന്നു, മനസ്സിനൊരു ലയം വരുന്നു. അപ്പൊ സംഗീതം എമ്പതി തന്നെ, അത് ഇതിനെ ഇംഗ്ലീഷിൽ എമ്പതി എന്ന് പറയും, സഹാനുഭൂതി എന്ന് പറയും. അത് ഈ സംഗീതം എല്ലായിടത്തും ഇതിന്റെ സയൻസ് ഒന്ന് തന്നെ. നിങ്ങൾ സംഗീതം ആസ്വദിക്കുന്നു അല്ലേ, സംഗീതം ആസ്വദിക്കുമ്പോൾ പത്ത് പേര് പത്ത് രീതിയിൽ അത് ആസ്വദിക്കുന്നു. ചിലവർ ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, മെലഡി ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത് ഇഷ്ടമാകത്തില്ല. അപ്പോൾ പലരും പലതരത്തിലാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ ഈ ശബ്ദങ്ങൾ ഇവന്റെ ബ്രെയിനിനെ ഉദ്ദീപിപ്പിക്കുന്നത് പലതരത്തിലാണ്. അപ്പൊ അങ്ങനെ ഉദ്ദീപിച്ച് ഒരു ലയം വരുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ കാണും. ഉദ്ദീപനം സംഭവിച്ചെങ്കിൽ ലയം സംഭവിക്കില്ല, ലയം സംഭവിച്ചില്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പോ അത് എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് വന്നത് താൽക്കാലികമാണ്. നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഉള്ളൂ ആ ലയം. പാട്ട് നിർത്തി കഴിഞ്ഞാലോ പോയി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ കരയാൻ പറ്റും, അത് കഴിഞ്ഞ് മറ്റ് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതില്ല. എന്തുകൊണ്ടാ? അപ്പോൾ ബ്രെയിനിൽ ആ ഫംഗ്ഷൻ നടക്കുന്നില്ല. അപ്പൊ എല്ലായിടത്തും അത് തന്നെ, സ്വർഗീയ വിരുന്നു എല്ലാം ഇത് തന്നെയാണ്. ബ്രെയിനിന്റെ ഉദ്ദീപനങ്ങൾ സംഭവിക്കുന്നിടത്താണ്. അതാ എപ്പോഴാണോ നിങ്ങളുടെ ബ്രെയിനിനെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലെ ഉദ്ദീപനം വന്നാൽ അപ്പോഴും കരയും. ചിലപ്പോ ഓർക്കുമ്പോഴും, ഞങ്ങളുടെ നാട്ടിലെ ഒരാളുണ്ടായിരുന്നു പണ്ട്, MGR സിനിമ കണ്ടിട്ട് അയാൾ വീട്ടിൽ വന്നിട്ട് ഭാര്യയും മക്കളെയൊക്കെ എടുത്തിട്ട് അടിക്കും. വേറെ ആർക്കും അടിക്കാൻ ആരുമില്ല. ഒരിക്കൽ അയാൾ വീട്ടിൽ MGR ഒരു സിനിമ കണ്ടിട്ട് വന്നിട്ട് അടിച്ചപ്പോ, ഉറി എന്ന് പറയുന്ന പഴയ കാലത്തുണ്ടായിരുന്നു, അടുക്കളയിൽ കെട്ടി തൂക്കുന്ന ഒരു സാധനം, ചട്ടിയൊക്കെ വയ്ക്കുന്നത്, നിങ്ങളാരും കണ്ടിട്ടില്ല. ഉറി ഉറി ഞാൻ കെട്ടി തൂങ്ങും. ഇയാൾ ഉറി തൂങ്ങി അടിച്ച് പൊട്ടി വീട് നാട്ടുകാരടുത്ത് ആശുപത്രി ഉണ്ടായി, നട്ടലിന് പൊട്ടലുണ്ടായി. അപ്പൊ അയാൾക്കിത് കാണുമ്പോൾ മാത്രമല്ല, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടൊക്കെ ആലോചിക്കുമ്പോഴും ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് വരും. അത് ശരിക്കും നടന്ന കാര്യമാണ്, ഉറി തൂങ്ങി അടിച്ചാൽ ഭാര്യ. കാരണം MGR ഇവിടെ തൂങ്ങി ഇങ്ങനെ അടിക്കുന്നതുണ്ട്. അയാൾ കിട്ടിയത് ഉറിയാണ്, അത് തൂങ്ങി അത് പൊട്ടി താഴെ വീണു. ആശുപത്രി എടുത്തോണ്ട് പൊട്ടലൊക്കെ പറ്റി. അപ്പൊ ഇത് വീണ്ടും ഒരാൾക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞാലും അതേ ഉദ്ദീപനം ബ്രെയിനിൽ സംഭവിച്ചാൽ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കും. അല്ലാതെ കാണുമ്പോൾ മാത്രമല്ല. അപ്പോൾ ഈ എന്താണ്, പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വിവേകം ഉണ്ടാവത്തില്ല. മന്ത്രാക്ഷരി ഏത് മന്ത്രമായാലും ശരി, ഉരുവിട്ടാൽ ഇതുപോലെ ബ്രെയിനിന്റെ ഉദ്ദീപനം സംഭവിക്കും, മനസ്സിന് ലയം സംഭവിക്കും, അതൊക്കെ സംഭവിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? ഗുരു എപ്പോഴും പറയുന്നത് മനനമാണ്. ഇതിനെ കൂടി ചിന്തിച്ചത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് അനുകമ്പ? കാരണം ഏതിനും ദോഷമുള്ളതുപോലെ തന്നെ ഇതിനകത്തും ദോഷമുണ്ട്. അനുകമ്പയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തുവരും? ദോഷം വരും. കാരണം ഈ അനുകമ്പ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ആസക്തികളെ നമ്മൾ അനുകമ്പയാണ് തെറ്റ് ചെയ്യും. ആസക്തി മമത, മമതയല്ല അനുകമ്പ എന്ന് പറയുന്നു. മമത എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഒരു പ്രാണി പട്ടിക്ക് അതിന്റെ കുഞ്ഞിനോട് തോന്നുന്നത് മമതയാണ്. അത് ജീവശാസ്ത്രപരമായി അതിന് ഭിത്തീകരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോ അത് അതിന്റെ നിങ്ങൾ ചെറിയ പട്ടി, എനിക്കൊരു ദിവസം ഒരു അബദ്ധം പറ്റി, ഞാനിങ്ങനെ വഴിയിൽ വരുമ്പോഴത്തേക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്തൂടെ ഇങ്ങനെ വരികയായിരുന്നു. അധികം ആളൊന്നുമില്ല. അപ്പൊ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമെന്ന്, ഞാൻ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട്, ഇടയ്ക്ക് ഒരു കുറെ കാടാണ്, അവിടെ ആരുമില്ല, വിജനമായൊരു തെങ്ങും തോപ്പ്. അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോ അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അതിങ്ങി ചാടി എന്റെ നേരെ. ഓടിയാ ഓടിച്ചിട്ട് കടിക്കുമെന്ന് എനിക്കറിയാം, പിന്നെ എന്തായാലും കടി കൊണ്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടെന്നേ ഉള്ളൂ. കാരണം ഇത് അതിന്റെ കുഞ്ഞിനെ നക്കി തുടച്ച് കളിപ്പിച്ചോണ്ട് കിടക്കുമ്പോ അതിന് ആ കുഞ്ഞിനോടുള്ളത് എന്താണ്? അതിന്റെ മമത. അതിന് നമ്മള് മമത എന്ന് പറയാം നമ്മുടെ ഭാഷയിൽ. അതിന്റെ ഭാഷയിൽ പറയുന്നതല്ല, നമ്മുടെ ഭാഷയിൽ പറയുന്നതാണ് മമത. പക്ഷേ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോ എന്തായി? അപ്പൊ അതിന്റെ എല്ലാ ക്രൗര്യം പുറത്തു വന്നു. അപ്പൊ അത് അനുകമ്പയല്ല, അതിനെന്താണ്, ഒരു പീഡ എറുമ്പിനും വരുത്തരെന്നുള്ള ചിന്തയിലല്ല ഈ കുട്ടിക്ക് ഇത് ചെയ്യുന്നു, കുട്ടിയോട് കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ കാണുമ്പോ കടിക്കാൻ വരത്തില്ലല്ലോ, അല്ലേ? മനുഷ്യർ ഗോത്രജീവികളായതുകൊണ്ട്, ഗോത്രങ്ങളായി താമസിച്ചതിനനുസരിച്ചുകൊണ്ട് നമുക്കെപ്പോഴും ഈ നമ്മുടെ ഗോത്രത്തോട് എന്തുവരും ഒരു മമതയും ഒരു ആസക്തിയും ഉണ്ടാവും. ആ ഗോത്രത്തോട് നമ്മുടെ, അത് ഗോത്രം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മതമായിരിക്കും, ജാതിയാകും, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിരിക്കും കുറച്ച് പേര്. ഇവിടെ തന്നെ പല ഗ്രൂപ്പ് വരും. ഇപ്പം നിങ്ങൾ ബ്രഹ്മചാരികളുടെ ഒരു ഗ്രൂപ്പാവും, സ്വാമിമാരുടെ ഗ്രൂപ്പാവും. ബ്രഹ്മചാരി സ്വാമി ആകുമ്പോൾ സ്വാമി ഈ ബ്രഹ്മചാരി സ്വാമിയുടെ ഗ്രൂപ്പിൽ ചേരും. എന്നിട്ട് എന്തുവരും അവിടെ ഒരു എന്തുവരും ഒരു മമത. ആ ഗ്രൂപ്പ് അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഗ്രൂപ്പുകൾ. ഇതിനെക്കുറിച്ച് ന്യൂറോ സയൻസിലും സൈക്യാട്രിയിലും സൈക്കോളജിയിലും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ഈ ഗ്രൂപ്പ് സ്വഭാവം അത് വളരെ പ്രകടമാണ്. നമ്മൾ എവിടെ ചെന്നാലും ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മലയാളി കണ്ട എന്തൊരു സന്തോഷമാണെന്നറിയാം. ഒന്നാമത് അവിടെ നമ്മൾ ഹിന്ദി പറഞ്ഞ് വരഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മലയാളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവനെ വിടത്തില്ല. എന്താണ് സംസാരിച്ച് തീർക്കണം. എത്രയോ മാസത്തെ വർഷത്തെ സംസാരം നമ്മളെ ഇരിക്കുകയാണ് മലയാളം. അപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലെന്തോരും ആ ഗോത്ര സ്വഭാവം വരും. അപ്പോൾ ഗോത്രത്തോട് നമുക്കെന്തോരും വരുന്നത് അതൊന്നും അനുകമ്പയല്ല, അതൊക്കെ മമതയാണ്, മമതാബന്ധങ്ങളാണ്. മനുഷ്യൻ ഇത് പരിണാമപരമായി അത് മനുഷ്യന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത് അവനെന്താണ് ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രനാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മോക്ഷം എന്ന് പറയുന്ന ആശയം തന്നെ വരുന്നത് എന്താണ്? സ്വാതന്ത്ര്യം എന്നാണ്. ഇപ്പൊ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും അവൻ സ്വതന്ത്രനാകുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യന് സംഭവിക്കേണ്ട, അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ അവൻ അതിജീവനത്തിന് വേണ്ടി പഴയകാലത്ത് എന്ത് ചെയ്തു? ഒരുമിച്ച് ഒറ്റയ്ക്ക് വേട്ടയാടാൻ പോയി കഴിഞ്ഞാൽ അവൻ മനസ്സിലായി അവന്റെ ഇര അവനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു 10-15 പേര് കൂടി കല്ലും തടിയും ഒക്കെ ആയിട്ട് പോയപ്പോൾ അവന് ഇരയെ കീഴ്പ്പെടുത്താൻ പറ്റി. അങ്ങനെയാണ് ഗോത്ര സ്വഭാവം വന്നത്. അത് ആ ഗോത്ര സ്വഭാവം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ എന്ന് വെച്ചാൽ കുറഞ്ഞ 200,000 വർഷം ആയിട്ട് മനുഷ്യൻ ശേഷിച്ച് ഒരു ചെറിയ കാലമല്ല. അങ്ങനെ ശേഷിച്ച് ഇപ്പോഴും ഉണ്ട്. അതാണ് നമ്മളിങ്ങനെ മതങ്ങളായി ഗോത്രങ്ങളായി ദേശീയമായി രാജ്യമായി ഒക്കെ പിരിഞ്ഞിരിക്കുന്നു. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഈ ഗ്രൂപ്പിസം. ആ ഇതാണ് പറയുന്നത്, ഇതാണ് അവിടെ അനുകമ്പയല്ല എന്ന് പറയുന്നതാണത്. ആ അത് എല്ലാവരും കൂടും. അതല്ലേ ഗുജറാത്ത് കലാപം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് കർഷകര് ട്രെയിനിൽ വന്നു, ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് അത് തീയിട്ടു. അപ്പോ അത് തീയിട്ടത് മുസ്ലിങ്ങളാണെന്നൊരു ആരോപണമുണ്ടായി, പ്രചാരണമുണ്ടായി, ആയിരിക്കാം, നമുക്ക് പറയത്തില്ലല്ലോ. അപ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? അവര് ചെയ്യുന്നതും അവരുടെ ഗോത്ര സ്വഭാവം കൊണ്ടാണ്. ആ ഗോത്രം എന്ന് വെച്ചാൽ മതഗോത്രം, അതുകൊണ്ടാണ് അവരത് ചെയ്തത്. ഉടനെ മറുവശത്ത് എന്ത് ചെയ്യുന്നു? പറയുന്നത് ആ ഹിന്ദുവിനെ കത്തിച്ചു. അപ്പൊ ആ ഗോത്ര സ്വഭാവം വരുന്നു. അപ്പോ അവിടെ ശരിക്കും ഇവരിലുമൊക്കെ പ്രവർത്തിക്കുന്ന എന്താണോ ഈ മമതയാണ്. നമ്മുടെ ഗോത്ര അതനുകമ്പ അല്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നു. അപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ വരുന്ന എന്താണ് മമത? ഞങ്ങളുടെ ആൾക്കാരല്ല ഒന്ന്. അപ്പൊ ഈ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ ഇല്ല എന്നാണ് അവിടെ തെളിയിച്ചത്. ഹിന്ദുക്കളുടെ ഇടയിലും അപ്പൊ എന്ത് വന്നു? ആ മമത വന്നു. നമ്മളെ ആൾക്കാരെയാണ് കൊന്നത്. ആ ഒരു മമത വരുമ്പം പിന്നെ അവൻ ആരായാലും ശരി, അതിന് ഹിന്ദുവും മുസ്ലിം എന്നുള്ള വ്യത്യാസമില്ല, ഗ്രൂപ്പ് എന്നുള്ള ഇതേ ഉള്ളൂ. അപ്പൊ ആ മമത വന്നപ്പോ എന്ത് ചെയ്തു? അവന്റെ ഉള്ളിലും വരുന്നത് ഈ വികാരം തന്നെ. ഒരു വീട് എറുമ്പിനും വരുത്തുന്നുള്ളതല്ല, മറ്റേ ആ പട്ടിക്ക് വന്ന വികാരം. എന്നെ ഓടിച്ച പട്ടിയുണ്ടല്ലോ, ആ പട്ടിയുടെ വികാരമാണ് വരുന്നത്. എന്ത് വരുന്നു? ഓ, നമ്മുടെ ആൾക്കാരെ കത്തിച്ചു, അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? തിരിച്ച് കത്തിക്കണം. എന്താണ് അപ്പോ ഈ കത്തിക്കണമെന്ന് തോന്നല് വരുന്ന എന്താണ്? ഇവരോടുള്ള മമതയാണ്, നമ്മുടെ ആൾക്കാരുള്ള സ്നേഹം. സ്നേഹം തന്നെയാണ് അൻപെന്ന് ഇവിടെ പറയുന്നതിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. സ്നേഹം ഈ അൻപ് തന്നെയാണ് അവനെ പ്രേരിപ്പിക്കുന്നത്. സ്നേഹം തന്നെയാണ് അത്. ആരോടുള്ള സ്നേഹം? സ്വന്തം ഗ്രൂപ്പിനോടുള്ള സ്നേഹം. ആ സ്നേഹം ഇങ്ങനെ വന്ന് വന്ന് വന്ന് അത് പ്രതികാര ബുദ്ധിയായി മാറുന്നു. അപ്പോൾ ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയാണെങ്കിൽ അവന് തിരിച്ച് ചെയ്യാൻ തോന്നും. മുസ്ലിം ഗ്രൂപ്പിന് ഹിന്ദു ഗ്രൂപ്പിനോടോ, ഹിന്ദു ഗ്രൂപ്പിന് മുസ്ലിം ഗ്രൂപ്പിനോടോ അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് പരസ്പരം കൊല്ലാൻ പറ്റും? എന്തുകൊണ്ട്? അനുകമ്പ ഇതാണ് ചിന്തിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഇതൊരിക്കലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അനുകമ്പ ഉണ്ടാകത്തില്ല. നിങ്ങളെപ്പോഴാണോ ഗ്രൂപ്പിൽ നിന്ന് മാറി മനുഷ്യൻ സ്വതന്ത്രനായി ചിന്തിക്കുന്നത്, അവന് മാത്രമേ അനുകമ്പ ഉണ്ടാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അതുകൊണ്ടാണ് നിങ്ങളിവിടെ എന്താണ് ഇപ്പം ബ്രഹ്മചാരി ഗ്രൂപ്പ്, സന്യാസിമാരിൽ തന്നെ എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്, ഇങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പുകാരും എന്താ ചെയ്യുന്നത്? അവരെ ഗ്രൂപ്പിനോടാണ് അവർക്ക് അറ്റാച്ച്മെന്റ്, ഗ്രൂപ്പിനോടാണ് അവർക്ക് മമത. അതിനെ അവർ അനുകമ്പയും തെറ്റി ധരിക്കുകയാണ്. അപ്പൊ ഗ്രൂപ്പുകാരൻ തെറ്റ് ചെയ്താലും അവർക്ക് ശരിയാണ്, ഗ്രൂപ്പുകാരൻ ശരി ചെയ്തില്ലെങ്കിലും അവർക്ക് ശരി ചെയ്തവനാണ്. അപ്പൊ അവനെ സംരക്ഷിക്കാൻ അവന് വേണ്ടി എന്ത് ചെയ്യും? എതിർ ഗ്രൂപ്പിലുള്ളവനെ എന്ത് ചെയ്യും? അവൻ എതിർ ഗ്രൂപ്പാണ്. അപ്പൊ അവൻ ശരി ചെയ്തോ തെറ്റോ എന്നുള്ളതല്ല, അവനെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കാരണം ഇവന് ഉള്ള അനുകമ്പ എന്ന് പറയുന്നത് അവന്റെ ഗ്രൂപ്പിനോടുള്ള അറ്റാച്ച്മെന്റാണ്, അത്രയേ ഉള്ളൂ. സ്നേഹമുണ്ടവന്, സ്നേഹമില്ല എന്ന് പറയുന്നില്ല. അപ്പൊ ഈ അനുകമ്പ എന്ന് പറയുന്നതിന്റെ വളരെ റൂഡായിട്ടുള്ള ഒരു അസംസ്കൃതമായ സ്നേഹമാണത്. അപ്പൊ എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് സ്വതന്ത്രനായി നിൽക്കാൻ കഴിയുന്നത്, അപ്പൊ മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള ഒരു സ്വതന്ത്ര വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഒരു അനുകമ്പ ഉണ്ടാക്കാൻ, പീഡിപ്പിക്കരുതെന്നുള്ള ചിന്തയുണ്ടാവും. അല്ലെങ്കിൽ അതാണ് ഈ രാഷ്ട്രീയത്തിൽ എന്താണ് ഇവർ ചെയ്യുന്നത്? പരസ്പരം കൊല്ലിക്കുന്നു. ഈ പരസ്പരം എന്ത്? ധർമ്മയുദ്ധം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത്. അവൻ ചെയ്യുന്ന അധർമ്മമാണ്, നമ്മൾ ചെയ്യുന്ന ധർമ്മമാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കൊല്ലാം, അധർമ്മികളെ കൊല്ലാം. ഈ അധർമ്മി എന്നാരാ പറയുന്നത്? തന്റെ എതിർ ഗ്രൂപ്പിനെ അധർമ്മിയെന്ന് മുദ്ര കുത്തുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാഗത്ത് അധർമ്മമില്ല? ഞങ്ങളുടെ ഭാഗത്തും ഉണ്ട്, എന്നാൽ പിന്നെന്താ നിങ്ങൾ അവരെ കൊല്ലുന്നത്? അവരുടെ ഭാഗത്താണ് കൂടുതൽ അധർമ്മം. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു? കൊല്ലുന്നതിന് വേണ്ടി ഒരു ധർമാധർമ്മ നിയമത്തെ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ധർമാധർമ്മ സങ്കല്പങ്ങളെല്ലാം പരമാബദ്ധമാണ് ഈ ആധുനിക മനുഷ്യന് ചേർന്നതിന്. ധർമ്മം എന്ന് പറഞ്ഞാൽ അനുകമ്പയെ ധർമ്മമായി സ്വീകരിക്കണം. അപ്പൊ അങ്ങനെ ഈ അനുകമ്പയെ ധർമ്മമായി സ്വീകരിച്ച മനുഷ്യന്റെ എല്ലാ പ്രശ്നവും ഇപ്പൊ തീരും ഇല്ല. മനുഷ്യ സമൂഹം അവിടെ എത്തിച്ചേരണം, എന്നാലേ തീരത്തുള്ളൂ. മനുഷ്യ സമൂഹം പുരോഗമിക്കണം. മനുഷ്യ സമൂഹം എങ്ങനെ പുരോഗമിക്കണം? ഈ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം അവൻ സ്വതന്ത്രനായി, പക്ഷങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രനായി വരണം. ഇത്തരത്തിൽ അനുകമ്പയെ വിചാരം ചെയ്ത് മനസ്സിലാക്കണം. അല്ലേ? അപ്പോ ഇതൊരാശ്രമം ഈ കുന്നിന്, അക്കരെ കുന്നിന് വേറൊരാശ്രമം. ഇവര് രണ്ടുപേരും പഠിപ്പിക്കുന്ന അനുകമ്പയെ കുറിച്ചാണ്. പക്ഷെ ഇവർക്ക് അവരോട് ദേഷ്യം, അവർക്ക് ഇവരോട് ദേഷ്യം. എന്തുകൊണ്ട്? ഇത് വേറെ ഗ്രൂപ്പ്, അത് വേറെ ഗ്രൂപ്പ്. അപ്പോൾ എങ്ങനെ അതിനെന്താ പറയുന്നത്? ഇതിനെന്ത് വിളിക്കും? അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിനോട് നമുക്ക് അനുകമ്പ ഉണ്ടായാൽ അത് അനുകമ്പ, അത് വെറും മമത മാത്രമാണ്. നമ്മുടെ എന്തിനോടും ഗ്രൂപ്പ് തന്നെ ഗ്രൂപ്പാണ് പ്രകടമായി വരുന്നത്. ഈ കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴും എന്താണ്? അതിർത്തിയിൽ യുദ്ധം നടക്കുന്നു. ആരായാലും ശരി, പാകിസ്ഥാൻ പട്ടാളക്കാർ തൊന്ന തോറ്റ അവർ ചത്തു കഴിഞ്ഞാൽ നമുക്കെന്താണ്? നമുക്കൊരു സന്തോഷം വരുന്നത്. എന്താ നമുക്ക് ആ സന്തോഷം വരാൻ കാരണം? നമ്മുടെ ഗ്രൂപ്പിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ്. അത് വേണ്ട, ക്രിക്കറ്റ് കളിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തോപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ, പണ്ടൊക്കെ നമ്മൾ ആവേശം കൊണ്ടിട്ടുണ്ട്. അന്ന് എന്താണുള്ളത്? ടി വി ഒന്നുമില്ല, റേഡിയോ ആണ്. റണ്ണിങ് കമൻ്ററി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. കേട്ടോണ്ടിരുന്നിട്ട് അവിടെ ചാടി എഴുന്നേറ്റ് മേശയിലൊക്കെ ഇടിച്ച് വീണ് വിക്കറ്റ്. ബിഷൻ സിംഗ് ബേഡിയൊക്കെയാണ് അന്നത്തെ കളിക്കാർ. ഇന്നവരെയൊന്ന് പേര് പോലും ഇന്നത്തെ ആൾക്കാർക്ക് അറിയത്തില്ല. അവരെ കൊണ്ട് നമ്മൾ ആവേശം കൊണ്ട് തോറ്റ്. വെറും ക്രിക്കറ്റ് കളിയിൽ ഇതെന്താ ഇത്? ഇത് നമ്മുടെ ഗ്രൂപ്പിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻ്റാണ്. അപ്പം നമ്മൾ ഇതിനെ പറയുന്ന എന്താണ്? നമ്മുടെ ഗ്രൂപ്പിനോടുള്ള സ്നേഹം. സ്നേഹം എന്ന് പറയും, പക്ഷെ അത് അനുകമ്പയല്ല. വിദ്വേഷം അങ്ങനെയല്ലേ വരുന്നത്? നമ്മുടെ ഗ്രൂപ്പിനോടുള്ള സ്നേഹം കൂടിയുണ്ടല്ലേ കത്തിച്ചവന്റെ വംശത്തെ മുഴുവൻ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് കലാപം നടത്തിയത്. അല്ലേ? ആ സ്നേഹം അവിടെ കലാപത്തിന് അവനെ പ്രേരിപ്പിച്ചത് എന്താണോ? സ്വന്തം ഗ്രൂപ്പിനോടുള്ള സ്നേഹമാണ്. അത് മതം എന്നുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനോടുള്ള സ്നേഹമാണ്. കത്തിച്ചവന്റെയും പ്രേരണ എന്താണ്? അവന്റെ ഗ്രൂപ്പിനോടുള്ള അവന്റെ സ്നേഹം. എന്റെ ഗ്രൂപ്പിന് നാശം സംഭവിച്ചു, അതുകൊണ്ട് അവൻ ശത്രുവാണ്, അവനെ കൊല്ലണം. ഇതെല്ലാം എന്താണ്? അതുകൊണ്ടാണ് പറയുന്നത് ഈ മതങ്ങളൊന്നും കൊണ്ടും മനുഷ്യന് ഇനി യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നു. ഇവരെല്ലാം ഗ്രൂപ്പിസം വളർത്തുന്നവരാണ്. ഇവരുടെ എല്ലാ സാഹോദര്യവും സ്നേഹവും കാരുണ്യവും എത്ര വളർന്നാലും അതെവിടെ നിൽക്കത്തുള്ളൂ? അവനവന്റെ ഗ്രൂപ്പിലെ നിൽക്കത്തുള്ളൂ. ജാതിയായാലും ശരി, മതമായാലും ശരി, അതിനെ പുറത്തേക്ക് അതിന് പോകാൻ പറ്റത്തില്ല. കാരണം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഒക്കെ ഒരു വേലി കെട്ടുകയാണ്. അതിനെ കടന്നവനും ഭേദിച്ചവനും പോകാൻ പറ്റത്തില്ല. പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അവനാ ഗ്രൂപ്പിൽ നിന്ന് പുറത്തിറങ്ങണം. ഗ്രൂപ്പിനതീതമായി അവൻ ചിന്തിക്കാൻ കഴിയും. ഇതാണ് അനുകമ്പയുടെ ഏറ്റവും പ്രധാനമായ ഭാഗം. അപ്പം ആണ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവൻ മാനസികമായി അവൻ സ്വതന്ത്രമാകുകയാണ്. അവൻ ഏതെങ്കിലും ഒരു കൊടിയെ പിന്തുടരുകയോ ഏതെങ്കിലും സംഘത്തെ പിന്തുടരുകയോ ഒന്നുമല്ല. അവൻ പിന്നെ എന്താണ്, അവൻ മനുഷ്യനായി ജീവിക്കുന്നു. അവനെ ഏതിനോട് സഹകരിക്കാം, ഒന്നിനോട് സഹകരിക്കരുതെന്നല്ല. അവന് ഏതിനോട് സഹകരിക്കാം, പ്രവർത്തിക്കാം, പക്ഷേ അവന്റെ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളെ അവന് സാധ്യമാകും. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എന്താണ്? അവന്റെ അഹങ്കാരവും ദുർനടപ്പും അങ്ങനെയെന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇതാണ്. അവന് മാനസികമായ അടിമത്തം ഒന്നിനോടും ഇല്ല, ഒരു ഗ്രൂപ്പിനോടും ഇല്ല. ഈ മാനസിക അടിമത്തം എന്ന് പറയുന്ന ഒന്നുണ്ട്, സ്ലേവറി, മാനസികമായൊരു അടിമത്തം. അതവൻ ഒന്നിനോടും മെച്ചപ്പെടുത്തുന്നില്ല, അവൻ സ്വതന്ത്രനായി തന്നെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്, അവന്റെ മനസ്സിന് മാത്രമേ നീതിബോധം ഉണ്ടാവൂ, ശരിയും തെറ്റും എന്തെന്ന് അവന് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ അവനെ സംബന്ധിച്ച് എന്താണ്, അവൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വേണ്ടി അവൻ ഫൈറ്റ് ചെയ്യത്തില്ല. വാക്കുകൊണ്ടോ ആയുധങ്ങളുകൊണ്ടോ അവൻ ഗ്രൂപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല. അത് ഇതെന്താണ് ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത്? ഒരു ആശയപ്രചരണത്തിലൂടെ സമൂഹത്തിൽ വ്യാപിക്കേണ്ട ഒരാശയമാണ്. ഒരാൾ മാത്രം അങ്ങനെ ഒരു സ്വതന്ത്രമായ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അത് ഐത്യത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഐത്യത്തിൽ നിന്ന് മനുഷ്യൻ എന്തുകൊണ്ട് വളരെ കാലം മോചിക്കാൻ കഴിഞ്ഞില്ല? കാരണം ഒരുത്തൻ ഐത്യത്തിൽ നിന്ന് മാറാൻ ശ്രമിച്ചാൽ അവന് നേരിടേണ്ടി വരുന്ന എന്താണ്? ബഹിഷ്കരണം. ബഹിഷ്കരണം നേരപ്പെട്ട അവനും പിന്നെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം വ്യക്തി എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഭൗതികമായി സ്വതന്ത്രനല്ല. കാരണം അവന് കുടുംബമുണ്ട്, അവനെ ബഹിഷ്കരിച്ച് അവൻ്റെ കുടുംബം എന്ത് ചെയ്യും? അപ്പം എല്ലാവരും എന്ത് ചെയ്തു? അലിഹിതമായ ഐത്തോ എന്ന് പറയുന്ന ആ നിയമത്തിനെല്ലാവരും കീഴടങ്ങി ജീവിച്ച് നൂറ്റാണ്ടുകളോളം ജീവിച്ചു. പക്ഷെ അവൻ അതിൽ നിന്ന് സ്വതന്ത്രനായി അല്ലേ? ഇന്നിപ്പോൾ ഐത്തത്തിൻ്റെ പേരിൽ ആർക്കും ആരെയും ബഹിഷ്കരിക്കാൻ പറ്റത്തില്ല. വളരെ അപൂർവമായി സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിനും. എവിടെയും എന്താണ് അതെന്തുകൊണ്ട് സംഭവിച്ചു? ആയിത്തം എന്ന് പറയുന്ന ഒന്നിനെതിരായി നിരന്തരമായ ആശയപ്രചനങ്ങൾ നടന്നു, നിയമങ്ങൾ വന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ക്രമേണ സമൂഹം തന്നെ മറ്റത്തി ഒരു വ്യക്തിയല്ല മാറിയിരുന്നു. സമൂഹം തന്നെ മാറി വരുമ്പോൾ എന്ത് വരുന്നു? അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടുന്നു. അപ്പോൾ ബഹിഷ്കരണം സാധ്യമല്ലാതെ വരുന്നു. അപ്പം നിങ്ങൾ ഒരാൾ ഇപ്പോൾ ഇങ്ങനെ സ്വതന്ത്രനാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ ഈ ആശയത്തിൻ്റെ പ്രാചുര്യം കൊണ്ട് വ്യക്തികളെല്ലാം ഈ സ്വാധീനിക്കുമ്പോൾ ആണ് നല്ല ആശയങ്ങളെ പ്രചരിപ്പിക്കണമെന്ന് പറയുന്നത്. വരുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? അത് ക്രമേണ സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. കൊറോണ വ്യാപിച്ചതുപോലെ അല്ലേ? കൊറോണ വ്യാപിക്കുന്ന പോലെ ഇതൊക്കെ വ്യാപിക്കണം, സമൂഹം മൊത്തം വ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? മനുഷ്യര് സ്വതന്ത്രരായി വരും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ജാതി മതം അങ്ങനെയുള്ളതിനൊന്നും പിന്നെ ഇവിടെ വലിയ വിലയില്ലാതെ. ഐത്തം മാറിയതുപോലെ തന്നെ ഇതെല്ലാം മാറും. ഐത്തം എങ്ങനെയാണോ ഈ സമൂഹത്തിൽ നിന്ന് മാറിയത് അതുപോലെ മാറും. പക്ഷെ അത് അതിൻ്റെ ആരംഭകാലത്ത് ആണ് ഇതുപോലെയുള്ള ചോദ്യം വരുന്നത്. നമ്മൾ ഒറ്റപ്പെടത്തില്ലേ? ശരിയാണ്, ഒറ്റപ്പെടും. അത് ഓരോ വ്യക്തിയുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. ഒരു വ്യക്തിയുടെ ശേഷി ആശ്രയിച്ചിരിക്കും. അവർക്ക് ഇത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് മനുഷ്യന് സഹവർത്തിത്വമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരോട് സഹകരിച്ച് ജീവിക്കുക, എന്നാൽ ഗ്രൂപ്പുകളിൽ പെടാതിരിക്കുക. അത് അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാണുമ്പോൾ അല്ല, ഇപ്പോൾ ഗുരു ഒരാൾ ജാതിയും മതവും ഇല്ലാതെയൊക്കെ ജീവിക്കുന്ന കണ്ടപ്പോഴാണ് ഒരുപാട് പേർക്ക് മനസ്സിലായത് ഇങ്ങനെ ജീവിക്കാൻ പറ്റും. ഗുരുവിൻ്റെ ജീവിതം ഒരു പ്രേരണ ആയപ്പോഴാണ് അത് സംഭവിച്ചത്. അതുപോലെ സംഭവിക്കണം. അപ്പോൾ അത് അത്തരം ഇതാണ് പറയുന്നത് വിവേകം. ഇത് ഉരുവിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട്. നമ്മളിത് പാടിക്കൊണ്ട് വേണമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഇതിന്നൊന്നും പഠിക്കത്തില്ല. അതാണ് ചിലർ പാടാൻ വളരെ മിടുക്കരായിരിക്കും, പക്ഷെ അവർ ആൾക്കാരുടെ കഴുത്തിൻ്റെ അളവടിക്കുകയും ചെയ്യും. പാടുന്ന കാര്യത്തിൽ അവരെ വെല്ലാൻ ആരും കാണും. ഞാൻ പണ്ടിവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ അത് പാടിയോണ്ട് വരിക അല്ല, പാടുന്ന വേണ്ടെന്ന് ഞാൻ പറയുന്നത്. ഈ പാടൽ ഈ ഉരുവിടൽ വരുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് എഴുത്ത് വിദ്യ അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എഴുതുക എന്ന് പറയുന്നവൻ അറിയില്ലായിരുന്നു. എഴുത്ത് വിദ്യ വന്നിട്ട് വളരെ ഈ അടുത്ത കാലത്തെ എഴുത്ത് വിദ്യ വന്നു. ഈ വേദങ്ങളൊക്കെ ഉണ്ടായി വരുന്ന ഒരു കാലം, അതായത് പൊതുവെ പറയുന്നത് ബി സി ഒരു 1500 2500 ഇടയ്ക്ക്, അങ്ങേറ്റം പോയാൽ 3000, അല്ലെങ്കിൽ ഇനി 3500 പോട്ടെ, അതിനപ്പുറമൊന്നും പോകത്തില്ല. ഈ കാലത്തിലൊക്കെ മനുഷ്യനിങ്ങനെ പാടിക്കൊണ്ട് കിടന്ന്, അവന് സന്തോഷം വരുമ്പം പാടും, ദുഃഖം വരുമ്പം പാടും, അവന് തത്വചിന്ത വരുമ്പം പാടും, ഇതൊക്കെ വരുമ്പോൾ ഇവൻ പാടി നടന്നു. ഇവൻ എഴുതാൻ അറിയത്തില്ല. അത് അതിന് വേറെ ഒരു ഇതും ഇല്ല. നമ്മളീ ഞാൻ ഈ സമാധിയിലൊക്കെ വെറുതെ കഴിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പാടും, എന്തെങ്കിലുമൊക്കെ പാടും. നമ്മൾ പാടാറില്ലേ? നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ടെങ്കിലും നടന്നൊക്കെ പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, നമ്മളറിയാം നമ്മൾ പാടിപ്പോവും. ഇങ്ങനെ മനുഷ്യൻ പാടിയതാണ് ഈ വേദം എന്നൊക്കെ പറയുന്നു പഴയ കാലത്ത്. അതെല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. അത് വെറുതെ കിടക്കും മാത്രമല്ല, അധ്വാനിക്കുമ്പോഴും പാടും. അതാണ് വയൽപ്പാട്ടുകളുണ്ടായത്. വയൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം കൃഷിയുണ്ടായിരുന്നു. അപ്പോൾ വയലയിലകൾ, ഞങ്ങൾക്ക് ധാരാളം വയൽ നെല്ലയിലകളുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഈ വന്ന് ഈ പാവപ്പെട്ട ആൾക്കാരാണ് കൃഷിപ്പണിക്ക് പോകുന്നത്, ഈ ഞാറ് നടുന്നതിന്. അവർ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നത് വരെ പാട്ടാണ്. വൈകുന്നേരം പാടാനുള്ള പാട്ട് ഇവരുടെ കയ്യിലുണ്ട്. അധ്വാനിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഇവരിങ്ങനെ പാടുകയാണ്. എന്തായാലും അവര് ആ സന്തോഷമാണ്, സന്തോഷം കൊണ്ട് പാടുകയാണ്. ആ അധ്വാനത്തിനിടയ്ക്ക് അവർ പാടുന്നു, അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അത് പണ്ട് കേട്ടിട്ടുണ്ട്, ഈ ഹിറ്റ്ലർ നാസികളെ പീഡിപ്പിച്ച് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലിട്ട് പീഡിപ്പിക്കുമ്പോൾ അതിനകത്തിരുന്ന ആൾക്കാർ ഈ പീഡനങ്ങളുടെ ഇടയ്ക്ക് ഇരുന്ന് ചിത്രം വരയ്ക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. ആ ചിത്രങ്ങളൊക്കെ പിന്നെ പുറത്തു വന്ന് ആൾക്കാർ അത്ഭുതം തോന്നി. ആയിരക്കണക്കിന് ചിത്രങ്ങൾ അവർ വരച്ചെന്നാണ്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു നൈസർഗികമായ ഒരു സ്വഭാവമാണ്. ഇതാണ് പണ്ട് നടന്ന വേദം എന്ന് പറയുന്നത്. അന്ന് അവരെന്ത് ചെയ്തു, അവരുടെ ഭാഷയിൽ പാടി, പക്ഷെ അവർക്ക് എഴുതാറിയില്ല. അപ്പോൾ ഈ പാട്ടുകൾ മറ്റുള്ളവർക്ക് കേട്ടപ്പോൾ കൊള്ളാമല്ലോ, ഇവൻ്റെ നല്ല പാട്ടാണല്ലോ, അവൻ അനുകരിച്ച് പാടി. അങ്ങനെയാണ് ഈ ഉരുവിടൽ വന്നു. അങ്ങനെ ഇത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വേദങ്ങൾ വന്നു. പിന്നെ ഇവന് എഴുത്ത് കണ്ടുപിടിച്ചപ്പോ ഇവന് ജോലി കുറഞ്ഞു. പിന്നെ ഇവനിതിങ്ങനെ എന്താണോ തലയ്ക്കകത്ത് ഇങ്ങനെ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നാക്കിന് വഴക്കം ചെയ്ത് വെക്കേണ്ട ആവശ്യമേ ഇല്ല. അവനെന്ത് ചെയ്തു, അതൊക്കെ എഴുതി സൂക്ഷിച്ചു. അത് വലിയ മനുഷ്യന്റെ പരിണാമത്തിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്, എഴുത്ത് വിദ്യ. ഇവൻ സ്വായത്തമാക്കി. അവന്റെ ബൗദ്ധികമായ അധ്വാനം അപ്പം മറ്റു പല വഴിക്കും തിരിഞ്ഞു. അവന് ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും ഒക്കെ ഒരുപാട് സാവകാശം കിട്ടി. ഇപ്പോഴും എന്താണ് ഈ വേദം ചൊല്ലിപ്പഠിക്കുന്നവരുണ്ട്. ഇവർക്ക് എന്ത് ഊളന്മാരാണെന്നുള്ളതാണ്, വല്ല ആവശ്യമുള്ള കാര്യമാണ്. കാരണം അതിന്നിപ്പോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ കേട്ടപ്പോരെ, ഒരു മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് കേട്ടപ്പോരെ. അതിങ്ങനെ പഴയതുപോലെ ഇന്നും എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ ഇന്ന് ചൊല്ലിപ്പടിക്കുന്നു ചൊല്ലിപ്പടിക്കുന്നു. അത് ചൊല്ലിപ്പടി ഒരാചാരം, അങ്ങനെ ചൊല്ലിപ്പടിക്കുന്നു. അങ്ങനെ അത് വെറുതെ അവരിങ്ങനെ അതുപോലെ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് കേട്ടാ അവന്. പക്ഷേ അത് ചെയ്യുന്നതിന് ഒരു ഇതുണ്ട്. കാരണം നിങ്ങൾ മന്ത്രം പഠിക്കും പോലെയാണ്. കാരണം ഇത് പഠിച്ച് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പൂജ നടത്തുമ്പം കാശ് കിട്ടുന്നത്. പൂജ നടത്തുമ്പോൾ ഈ മൊബൈലിൽ കേൾപ്പിച്ചിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നവർ ചെയ്യുന്നതിന് ഒരു പ്രായോഗികമായ ആര് പറഞ്ഞു നിഷിദ്ധകർമ്മത്തിൽ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നവരാരും നിഷിദ്ധകർമ്മം ചെയ്യത്തില്ല. അവൻ ചെയ്യുന്നവനെ, അവൻ ഏത് പ്രവൃത്തി ചെയ്താലും, നിങ്ങൾ ചെന്ന് നോക്കുക ഈ കശാപ്പ് ശാലി ചെന്ന് നോക്കുക, അവിടെ ഈ കാളയൊക്കെ വെട്ടുന്നവനെ, അവന് മൂളിപ്പാട് പാടിക്കൊണ്ടാണ് വെട്ടുന്നത്. മൊബൈലിൽ പാട്ടല്ലെങ്കിൽ അവൻ തന്നെ പാടിക്കൊണ്ടായിരിക്കും വെട്ടുന്നത്. നല്ല പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ ആരും വെട്ടാതെയൊന്നും ഇരിക്കത്തില്ല. പിന്നെ പണ്ട് ഈ പാട്ട് പാടിക്കൊണ്ടാണ് ഈ മൃഗങ്ങളെ മുഴുവൻ ബലി കൊടുത്തത്, ഈ പാട്ട് പാടിക്കൊണ്ടാണ്. അതാണ് ബുദ്ധൻ പറഞ്ഞ് ഹിംസ വേണ്ട എന്ന്. ഇതെവിടുന്ന് പഠിച്ചു? ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും. ഇതെവിടുന്ന് പഠിച്ചു? അങ്ങനെ പാട്ടുപാടി എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇതൊന്നും അനുഷ്ഠാനങ്ങൾ മനുഷ്യന് പരിവർത്തനം വരുത്തത്തില്ല. അത് കേവലം അന്ധമായി ഇങ്ങനെ നമ്മൾ കോപ്പി പേസ്റ്റ് അന്ധമായി ഇങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവൻ അത് ചെയ്തുകൊണ്ട് തന്നെ അവൻ നല്ലതും ചെയ്യും ചീത്തയും ചെയ്യും. നല്ലതും ചീത്തയും ചെയ്യുന്ന അവൻ്റെ തിരിച്ചറിവാണ്. അതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത്രയും ഹിംസ കിടക്കൂ, ഇത്രയും പ്രാണികളൊക്കെ ഇല്ലു. ബുദ്ധൻ എന്ന് പറയുന്ന ഒരാളൊന്ന് ഉപദേശിക്കൂ. അതിനൊന്നും കാര്യമില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനൊരു അപവാദമായിട്ട് പറയാം, സംഗീതം. പിന്നെ സംഗീതം എന്ന് പറയുന്നത് ശരിക്കും അതൊരു തിരിച്ചറിവാണ്. ശാസ്ത്രീയ സംഗീതം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? പറ്റൂ? അങ്ങനെ പറ്റില്ല. എന്തുകൊണ്ട്? അത് ആസ്വദിക്കണമെങ്കിൽ തിരിച്ചറിവ് കൂടെ വേണം. തിരിച്ചറിവ് അത് വേണം. ആ തിരിച്ചറിവുണ്ടെങ്കിലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. സംഗീതത്തെ അവൻ്റെ എന്താണ് സ്വരസ്ഥാനങ്ങളും താളവും രാഗവും എല്ലാം അവൻ തിരിച്ചറിയുന്ന ആ തിരിച്ചറിവിലൂടെ മാത്രമേ ഒരാൾക്ക് സ്വയം ആസ്വദിക്കാനും പറ്റും, വേറെ തന്നെ ആസ്വദിക്കാനും പറ്റും. എല്ലാത്തിനും വേണം. ആ കലകളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? കലകളിലൊക്കെ അതുണ്ട്, സംഗീതത്തിൽ അത് വളരെ കൂടുതലാണ്. പക്ഷേ നമുക്ക് തിരിച്ചറിയാവുന്ന സ്വരങ്ങളും രാഗങ്ങളുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചറിയും. എന്നുവെച്ചാൽ ഇന്നത്തെ സിനിമാ പാട്ടുകൾ അല്ലേ, ആ സിനിമാ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷവും ലയവും നമ്മളതിനോടൊപ്പം പോകും. എന്തുകൊണ്ട്? അത് നമ്മൾ നമുക്ക് തിരിച്ചറിയാവുന്ന ആ ലെവലിലാണ് അതിൻ്റെ സംഗീതം. ശുദ്ധശാസ്ത്രീയമല്ല അത്. അപ്പോൾ എന്ത് വരും? അതിനെ ആകർഷിക്കുന്ന അതിൻ്റെ സംഗീതം ആകർഷിക്കും. എന്താണ് അതിൻ്റെ ലിറിക്സ്? അതും നമ്മളെ ആകർഷിക്കും. രണ്ടും കൂടെ ചേർന്ന് നമ്മളെ ആകർഷിക്കുന്നു. എന്താണ്, ഒരു ആൾക്കാരെ ഇടയ്ക്ക് നിന്റെ കണ്ണ കള്ളക്കടക്കണ്ണിൽ എന്താണ് ഒരു പാട്ട്, ലജ്ജാവതിയെ ജനങ്ങളെ ഇളകി മറിഞ്ഞില്ലേ, ലജ്ജാവതിയെ നിന്റെ എന്താ ഇളകി മറിഞ്ഞു? ഒന്ന് അതിൻ്റെ ആ ലിറിക്സ്, പിന്നെ അതിൻ്റെ ഒരു സംഗീതം. അതിന് വേറെ നമ്മൾ സംഗീതം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഇളകി മറിഞ്ഞു ഒരു സമയത്ത് ആ പാട്ട് കേട്ടിട്ട്, നിങ്ങളുമൊക്കെ മറിഞ്ഞിരിക്കും. പിന്നെ കൊല്ലവേറി കൊല്ലവേറി അല്ലേ, തമിഴ്നാട് മുഴുവൻ ഇളകി മറിഞ്ഞു കേട്ടിട്ടുണ്ട് ആ പാട്ട്. ഡാ ഉണ്ടാ ഡിഗ്രി ഡിഗ്രി ഇതൊക്കെ മനുഷ്യരെ ഇളക്കി മറിച്ച് ഇതൊക്കെ എന്താ? അപ്പൊ അവൻ ആസ്വദിക്കത്തക്ക ഒരു ലെവലിലേക്ക് അത് താഴ്ന്നു വരുമ്പോൾ അത് അവന് അവന്റെ തിരിച്ചറിവിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതെല്ലാം. അതാണ് അവന്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്നത്. അവൻ അതിലങ്ങ് മുഴുകിപ്പോകുന്നു. ഇത് നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ലയം വരുന്നുണ്ടെങ്കിൽ അത് ഈ പാട്ട് കേൾക്കുമ്പോൾ വരുന്ന ലൈവ് ഒന്ന് തന്നെ. മനസ്സിലായി? വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ ചില പ്രത്യേക ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് രണ്ടിടത്തും സംഭവിക്കുന്നത്. അപ്പോ അവിടെ ഇവിടെ പറയുന്ന എന്താണ്? ഉരുടുകയല്ല, അതിനെ തിരിച്ചറിയണം. അതെന്താണ് ആ തിരിച്ചറിവിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ തിരിച്ചറിവ് ഇവിടെ പറയുന്ന അനുകമ്പ ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് വെറും അറ്റാച്ച്മെന്റ് ആവത്തുള്ളൂ. ഇവിടെ പറയുന്ന അനുകമ്പ എന്താണ്? ഒരു വീട് ഇരുമ്പനും വരുത്തരുത് എന്നുള്ള ഒരു കരുതൽ. ഒരു മനുഷ്യൻ അത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതൊന്നുമല്ല. നിങ്ങൾക്ക് തോന്നുന്ന പാർട്ടി സ്നേഹമോ ഗ്രൂപ്പ് സ്നേഹമോ മതസ്നേഹമോ ജാതി സ്നേഹമോ ഇതൊന്നുമല്ല. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. മറ്റൊക്കെ എന്താണ്? നമ്മുടെ അറ്റാച്ച്മെന്റുകൊണ്ട് നമ്മൾ പോകുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മളെ അത് നയിക്കുന്ന എങ്ങോട്ടായിരിക്കും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമ്മളെ ക്രൂരനാക്കും. അതാണ് അന്യമതസ്ഥനെ കൊല്ലണമെന്നുള്ള വിചാരം വരുന്നത്. അതുങ്ങളുടെ രാഷ്ട്രീയത്തിന് അല്ലാതെ അത് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലോ അവിടെ ഇവിടെയൊക്കെ അതിനൊക്കെ പ്രയോജനം കാണും. നമ്മൾ പറയുന്ന അതിനെ കുറിച്ചല്ല. നമ്മൾ ചോദിക്കുന്നത് അനുകമ്പ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന അനുകമ്പ അല്ല എന്നുള്ള തിരിച്ചറിവ്. അത് ഏത് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയാലും ശരി. അപ്പൊ അനുകമ്പ എന്ന് പറയുന്നത് മനുഷ്യന് സ്വതന്ത്രനായാൽ മാത്രമേ അവനിൽ അനുകമ്പ എന്ന് പറയുന്ന ഒരു വികാരം, അവനിലൊരു വിചാരം ഉണ്ടാകത്തുള്ളൂ. അത് വികാരവും വിചാരവുമാണ്, രണ്ടുമാണ്. അത് വേണമെങ്കിൽ എന്ത് വേണം? അവന് മാനസികമായൊരു സ്വാതന്ത്ര്യം വേണം. അതാണ് തിരുക്കുറലും മറ്റും പറയുന്നത്. അനുകമ്പ എന്ന് പറയുന്നത് അവനെ മുക്തനാക്കും. മനസ്സിലായി? ഈ അനുകമ്പ മുക്തനാക്കുമെന്ന് പറയുന്നതാണ്. അവരന്ന് ഇങ്ങനെ ഒരർത്ഥ ഉദ്ദേശമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളത് അനുകമ്പ മുക്തനാകുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വതന്ത്രനാകുന്നു. അല്ലേ, മരിച്ചതിന് ശേഷമുള്ള മുക്തിയാണോ എന്നുള്ളതല്ല, ജീവൻ മുക്തിയാണത്. ഒരു വ്യക്തി സ്വതന്ത്രനായി ജീവിക്കുക എന്ന് പറയുന്നത്, എന്നാൽ മറ്റുള്ളവരോട് സഹകരിച്ച് ജീവിക്കുകയും വേണം. അല്ലേ, നമ്മൾ സ്വതന്ത്രനായി ജീവിക്കുമ്പോൾ തന്നെ ഈ ദുഷ്ടന്മാരോടെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സഹവർത്തിത്വവും വേണ്ടി വരും. അത് രണ്ടും വേണം, രണ്ടും ആവശ്യമാണ്.